96 ദശകം. സാക്ഷാൽ ബ്രഹ്മം ഭവാൻ താൻ മഹിമ പെരുകുവോ നക്ഷരങ്ങൾക്കകാരം താരം മന്ത്രത്തിൽ രാജാക്കളിൽ മനു ഭൃഗുവാ നാരദൻ യോഗിമാരിൽ പ്രഹ്ലാദൻ താൻ അവർക്കാ സുരഭി പശുവിൽ ആ പക്ഷിവർഗേ ഗരുത്മാൻ നാഗൗഘത്തിൻ അനന്തൻ സുരനദി നദികൾക്കങ്ങുതാൻ വിശ്വമൂർത്തേ ബ്രഹ്മണ്യന്മാർ നീതാൻ ബലി ജപമാം യജ്ഞരാശിക്ക് പാർത്ഥൻ വീരന്മാർ ഉദ്ധവൻ ഭക്തരിൽ അതുല ബലോജസ്സികൾക്കാദിമൻ നീ നിന്നൈശ്വര്യത്തിനില്ലേതുമൊരറുതി മഹാശ്ചര്യമെല്ലാം ഭവാൻ താൻ ജീവാത്മാവങ്ങ് മൂലപ്രകൃതി ഹരിയിൽ നിന്ന് അന്യമായൊന്നുമില്ല വർണ്ണത്തിൻ ആശ്രമത്തിൻ മുറ മറ പറയും മട്ട് സൽഭക്തിപൂർവം ചെയ്തേറുന്നൊരു വൈരാഗ്യമുട അതു മുഴുവൻ മെല്ലെ വിട്ടാൽ വരിക്കാം നീയാകും സച്ചിദാനന്ദ മതം അഖില പദാർത്ഥത്തിൽ വേറിട്ടുമൊന്നായി നിന്നും നിർമൂലമൂലം പൊരുൾ വിമലമിവൻ തന്നെ എന്നുള്ള ബോധം ജ്ഞാനം കർമ്മം ഭവത്ഭക്തികൾ വഴികൾ ഭവാനോടു ചേരാൻ സമസ്തം കൈവിട്ടിടും വിരാഗിക്ക് അവയലിക വരും ജ്ഞാനയോഗാധികാരം സക്തർക്കാം കർമ്മയോഗത്തിനു വിധി അധികം ശക്തിയില്ലാതനൽപ്പം വൈരാഗ്യം ചേർന്നിടാതുള്ളൊരു തവരതരിൽ ഭക്തിയോഗം വിശിഷ്ടം ജ്ഞാനം സൽഭക്തി നേടാം ചെറുത് സുഹൃതമുണ്ടെങ്കിൽ മർത്യർക്കു മഞ്ഞിൽ കാംക്ഷിപ്പൂ മർത്യജന്മം നരകദുരിതവാൻ സ്വർഗസൗഖ്യാഭിയുക്തൻ ഈ മെയ്യാം തോടിയാലൻ ഗുരുവിനെ അമരക്കാരനാക്കി ഭവാംഭോരാശിക്കങ്ങേ പുറത്തേക്കണ്ണായണം അടിയൻ പോറ്റിയാം കാറ്റിനാലേ അന്വേഷിക്കുന്നു വേദാന്തികൾ അവിശദമാം വസ്തുവേ യുക്തിപൂർവം നന്നെ ക്ലേശിച്ച് അനേകം ജനിയുടെയൊടുവിൽ സിദ്ധി കൈവന്നിടുന്നു ദൂരത്താൻ കർമ്മയോഗത്തിനും അമലപദപ്രാപ്തി ആദ്യം മുതൽക്കേ സ്വാദേറും ഭക്തിയോഗം ത്വരിതഗതി തരും ഭക്തി വർദ്ധിച്ചിടട്ടെ ജ്ഞാനത്തിനേറയത്നം മുനിയുടെ അപഹാസത്തിനത്രേ ഭവിപ്പൂ കേൾക്കൂ ബ്രഹ്മപ്രകാരം തവ പദരതിയാൽ മുക്തനാകാം എളുപ്പം അങ്ങെ ധ്യാനിക്കുകെന്നുള്ളതു മതിവിഷമം ചിത്തചാഞ്ചല്യമൂലം ഭംഗ്യാ കാരുണ്യവായ്പാൽ വിരവടു പരിശീലിച്ചു നേടാവതത്രേ ക്ലിഷ്ടം കർമ്മപ്രകാരം രസരഹിതമെനിക്കേറവേരൂന്നി നിന്നിൽ ശ്രദ്ധാസംയുക്തനെന്നാകിലുമഖിലപദേ രാഗരോഗാദിയുക്തൻ നന്നല്ലെന്നുള്ള ബോധത്തോടു ഭുവനസുഖം സർവവും ഞാൻ നശിക്കാം നിന്നിൽ സൽഭക്തി വർദ്ധിക്കണം അതു കളയും സർവദോഷങ്ങളെയും ക്ലേശിച്ചുണ്ടായ വിത്തക്ഷയം വിമലമനം നൊന്തു വീണ്ടും ജനത്താൽ വിപ്രേന്ദ്രൻ പണ്ടു ചൊന്നാൻ ജനതതി സുദൃഢം കാലകർമ്മഗ്രഹങ്ങൾ അല്ല എൻ ചേതസ്സു ദുഃഖപ്രദം അത് ഗുണദോഷങ്ങൾ തോന്നിച്ചുകൊണ്ടെന്ന് ആത്മാനന്ദം വരിച്ചാൻ തവ പദമടിയൻ ശാന്തനാകേണമേവും ഐളൻ പണ്ട് ഉർവശീശൻ വിരഹജദുരിതം കൊണ്ടു ദുഃഖിച്ചു നന്നായി നിർവേദം വന്നു പാടി യുവതി സുഖം അതിനർത്ഥമില്ലെന്നു പാരിൽ ഭക്ത്യാനന്ദം വരിച്ചാൻ സസുഖമെവിടെയും സഞ്ചരിച്ചാൻ ചിരിച്ചാൻ ഭക്ത്യാഗ്രത്വം തരേണം പവനപുരപതേ രോഗനാശം വരേണം.